സമിധി ശബ്ദം സുപാത്മനെ കെച്ച് വരുന്നു. സമിധം ആത്മന ഇച്ഛതി, ഒരാൾക്ക് എന്ത് വേണോ ആഗ്രഹിക്കാമല്ലോ. സമിധ് ആഗ്രഹിക്കുക, ആര്? ബ്രഹ്മചാരി. സമിധം ഇച്ഛതി യാജ്ഞിക, സമിധം ഇച്ഛതി. ഒരു ഹലന്തത്തിന് ഒരു ഉദാഹരണത്തിന് വേണ്ടി അത് കൊടുത്തു എന്നേ ഉള്ളൂ. സമിധ് കെച്ചില് ശേഷിക്കുന്നത് സമിധ്യ തീ ശപ്പ്, ബാക്കിയെല്ലാം പഴയ പോലെ സമിധ്യ ശപ്പാന്നിരിക്കുമ്പോൾ എന്ത് വരുന്നു? സമിധ്യ തീ സമിധ്യ സമിധ്യ ആം വരുമ്പോ എന്ത് വരുന്നു? കെസ്സി വിഭാഷ, ഹല്ലിന്റെ പരത്തിലിരിക്കുന്ന കെച്ചിനും കെങ്ങിനും വികല്പമായ ലോകം വരുന്നു. അർദ്ധാതകം ആം പരമിരിക്കുന്നു. അതേ പരസ്യാത്തോളം സമിത് ആം ചകാര ലോകം വരാതിരിക്കുമ്പോ സമിധ്യ ആമെന്നുള്ളത് എന്ത് വരുന്നു? സമിധ്യാം ൊട്ടിൽ വരുമ്പോ സമിധ്യ, ലൊട്ട് വരുമ്പോ എന്ത് വരുന്നു? സമിധ്യ ലൊട്ട് വരുമ്പോ കെസ്യ വിഭാഷം വന്നു കഴിഞ്ഞാൽ എന്ത് വരും? സമിധ് എട്ട്. ഉടനെ പോകുന്നതിന്റെ വിസ ഗുണം വരേണ്ടതാണ്. പക്ഷെ സ്ഥാനി സൂത്രം വരുന്നു അജപരസ്യം പൂർവ്വം ഇത് സ്ഥാനിത്വത്തെ പ്രാപിക്കുന്നു. ലോപിച്ചകാര സ്ഥാനിത്വത്തെ പ്രാപിക്കുന്നു. സമിധ് അല്ലെങ്കിൽ കെങ്ങാണ്, ഞിത്താണ്, ഗുണം വരത്തില്ല. ഏത് തരത്തിലായാലും ഗുണം വരില്ല. സമിധ് ഈ കെച്ച്, ആ കെങ്ങല്ല, കെച്ച്, കെച്ചാണ്. എന്ത് വരുന്നു? സമിതിഷ്യതാ സമിതിഷ്യതാ സമിതിഷ്യതാ സമിതിഷ്യതാ സമിതിഷ്യതാ സമിതിഷ്യതാ സമിതിഷ്യതാ സമിതിഷ്യതാ. എവിടെ ആശ്രലിംഗം വരുമ്പോ സമീത് ഹല്ല പരത്തിലുണ്ട്, യായിരിക്കുന്നു. അപ്പൊ എന്തുവരാം? യസ്യ ഹലഹ വന്നു കഴിഞ്ഞാൽ എന്തുവരും? സമിദ്ധ യാത് സമിധ്യാത് വന്നില്ലെങ്കിൽ സമിധ്യ യാത് എന്നിരിക്കും. എന്തുവരുന്നു? ഇനി മൂന്നാമതൊരു രൂപം വരാം. സമിധ്യ യാതെന്നിരിക്കുമ്പോ എന്തുവരാം? സമിധ്യ യാത് അഗ്രസാരോധാദിയോർ ദീർഘ അതൊന്നെന്തുവരും? സമിധ്യ യാത് മൂന്ന് രൂപം വരാം. ഇതിലൊക്കെ പക്ഷാന്തരങ്ങളാണ്. ഇതിൽ ഏതുവരും? ചിലരുടെ അഭിപ്രായത്തിൽ അതോലോപം പറഞ്ഞ ചിലരുടെ അഭിപ്രായത്തിൽ അഗർ സർവധാതുയോർ ദീർഘ ഈ ഇവിടെ നാമധാതുവിലങ്ങനെ പലയിടത്തും പല വിധികളും നിഷേധങ്ങളും വികല്പങ്ങളും എല്ലാം ഉണ്ട്, പല പക്ഷങ്ങളുണ്ട്. പക്ഷെ പൊതുവെ ഇത് രണ്ടുമാണ്. എന്താണ് എസ് സി കലാകുന്നു രൂപിക്കുന്നതും നിങ്ങൾ അത്തോടെ പോരുന്നു. പിന്നെ അകൾ സാറുദാറിയോ ദീർഘം വന്നു കഴിഞ്ഞാൽ അത് ശരിയല്ലെന്ന് പറയാനും പറ്റില്ല, കാരണം അങ്ങനെ ഒരു പക്ഷമുണ്ട്. അത് വരാം. നിങ്ങൾ വരുന്നു വ്യത്യസ്തമായിട്ട് ഉച്ചരിക്കാനൊന്നും പറ്റില്ലോ. വ്യത്യസ്തമായിട്ട് ഉച്ചരിക്കാൻ പറ്റുമോ? രണ്ട് യാളുടെ രൂപം യകാരത്തെ ഒന്ന് കടുപ്പിച്ച് ഉച്ചരിക്കുക. അത്രേ ഉള്ളൂ. നിങ്ങൾ വരുമ്പോ അവിടെ എന്തുവരും? എസ് സി അല വരാം. എസ് സി അല വന്നു കഴിഞ്ഞാൽ ആസാമിധീ എല്ലാരും അങ്ങ് പോയി സ്വിച്ച് വരും, വീട്ട് വരും, വീട്ട് വരും. അല്ലെങ്കിൽ അസമിധ്യ ഇട്ട് അവിടെ എന്തോ അതോടെ പോന്നിട്ട് അസമിധീത് അസമിധീത് അസമിധിഷ്ഠ അസമിധിഷു സമിധി അസമിധിഷ്ഠം അടുത്ത് വരുന്നു കാമ്യച്ച ഉക്ത വിഷയ കാമ്യച്ചസ്യ അതും വികല്പമാണ്, വികല്പാധികാരത്തിലാണ്. അതായത് ഇവിടെ പ്രത്യയത്തിന് വ്യത്യാസം വരുന്നു. കമ്മിച്ച് കെച്ചിന് പകരം കമ്മിച്ച് അർത്ഥമതി എന്ന് എന്താണ്? ഇഷി കർമ്മിണ ഏഷദു സംബന്ധിന സുബന്ധ ഇച്ഛായ കാമ്യച്ച് വാസ്യ വേറെ എല്ലാം അതുപോലെ തന്നെ. എന്ന് പറഞ്ഞാൽ പുത്രം ആത്മന ഇച്ഛതി എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ കെച്ചും വരാം കമ്മിച്ചും വരാം. കമ്മിച്ചു വന്നു കഴിഞ്ഞാൽ ചകാര ഇത്താവും കകാരം ഇത്താവേണ്ട സൂത്രപ്രകാരമാണ്. പക്ഷെ അതിവിടെ പ്രവർത്തിക്കുന്നില്ല. എന്താ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രയോജനമില്ല. അത് പ്രയോജനാഭാവ കൊണ്ട് പുത്രകാമ്യം വരും. പുത്രകാമ്യം പിന്നെ ഇവിടെ പുത്രകാമ്യം എന്ന് വന്നു കഴിഞ്ഞാൽ പുത്രയിലകാരത്തിന് ഈത്വം വരുന്നില്ല. എന്തുകൊണ്ട്? അത് കെച്ചില്ല, കാമ്യച്ചാണ്. അതുപോലെ തന്നെ എസ് സി ഹലോയും വരുന്നില്ല. കാമ്യച്ചിൽ യാ ഉണ്ടെങ്കിലും എസ് സി ഹലയും വരുന്നില്ല. എന്തുകൊണ്ട്? നാനർത്ഥകെ ഏകദേശ സമുദായം ഇവിടെ ഏകദേശമാണ്, അനർത്ഥകമാണ്. അതുകൊണ്ട് അതൊന്നും വരുന്നില്ല. പുത്രകാമ്യ ശപ്പ് തിപ്പ് അതുകൊണ്ട് പുത്രകാമ്യതി കഴിഞ്ഞ എവിടെ പുത്രകാമ്യ എവിടെയാ ലിട്ട സൂത്രം ഏത് ലോപിക്കാൻ സൂത്രം വേണ്ടേ എസ് സി ഹല എന്ന് പറയുന്നതിന് എന്ത് വേണം യാ വേണ്ടേ ഇവിടെ യാ ഇല്ലല്ലോ കാമ്യല്ലേ ഉള്ളു ഇവിടെ യാ ഇല്ല പിന്നെ ഏതാ ഉള്ളത് കാമ്യ അങ്ങനെ ഇവിടെ കാമ്യാണ് അനർത്ഥകമാണ് ഏകദേശത്തിൽ വരുന്നുണ്ട് അനർത്ഥം അവിടെ പ്രവർത്തിക്കും അടുത്തെന്ത് വരുന്നു കർമ്മണ സുബന്ധാത് ആചാര്യാർത്ഥേ കെച്ച് സ്യാത് പുത്രം ഇവ ആചരതി പുത്രീയതി ഇവിടെ രൂപത്തിൽ വ്യത്യാസമില്ല സുപ ആത്മന കെച്ച് എന്നിടത്തു എന്താണോ പുത്രം ആത്മനഹിച്ചതി പുത്രീയതി തന്നെ ഇവിടെയും രൂപം പുത്രീയതി തന്നെ പക്ഷെ അർത്ഥത്തിൽ വ്യത്യാസം ഇവിടെ എന്താ പറയുന്നത് ഒന്ന് കെച്ച് വരുന്നത് ഉപമാനവാചക ശബ്ദത്തിൽ നിന്നായിരിക്കും ഉപമാനവാചകത്തെ തിരിച്ചറിയുന്നതിന് എളുപ്പം എങ്ങനെയാണ് ഇവ ഇതിനോട് ഇവ വരുന്നത് ഉപമാനമാണ്. ഇവിടെ പുത്രം ഇവ, അപ്പോൾ അതായി ഉപമാനം. പിന്നെ അതെന്തായിരിക്കണം? അത് കർമ്മമായിരിക്കും, അത് പ്രധാനപ്പെട്ടാണ്. പുത്രം ഇവ, പുത്രം കർമ്മമാണ്. അപ്പോൾ ഉപമാന ശബ്ദം എന്ന് വെച്ചാൽ ഉപമാനവാചക ശബ്ദം, കർമ്മം. പിന്നെ എന്താണ്? സുബന്ധം. സുബന്ധത്തിൽ നിന്ന് പദകാര്യങ്ങളും മറ്റും വരും. പിന്നെ ഇവിടുത്തെ അർത്ഥം എന്താണ്? ആചാരം, ആചരിക്കുന്നു, പ്രവർത്തിക്കുന്നു. ആചാരം എന്ന് വെച്ചാൽ ആചരിക്കുക, പ്രവർത്തിക്കുക, സദാചാരം എന്നെല്ലാം പറയുന്ന പോലെ. ഇപ്പോൾ പുത്രം ഉപമാനവാചക ശബ്ദമാണ്. പുത്രം ഇവ എന്ന് പറയുന്നത് ഉപമീയത അനീനീതി ഉപമാനം. കർമ്മമാണ് പുത്രം ഇവ ആചരതി, അതിൻ്റെ കർമ്മമാണ്. പുത്ര സുബന്ധമാണ്. അർത്ഥം ഇവിടെ എന്താണ്? ആചരതി, വിഗ്രഹത്തിലുണ്ട്. പുത്രം ഇവ ആചരതി, ഇവിടെ എല്ലാം വാ എന്നുണ്ട്. വാ, അതുകൊണ്ട് പുത്രം ഇവ ആചരതി, പുത്രീയതി എന്ന് പറയും. കിച്ച് വരുന്നതുകൊണ്ട് പിന്നെ രൂപത്തിലോ ഒന്നും വ്യത്യാസമില്ല. മുമ്പ് വന്നാണ് കിച്ച്, സൂത്രപ്രകാരം സുഭാത്മന കിച്ച്, അതേ പ്രത്യേകം തന്നെ വരുന്നു. അർത്ഥത്തിലെ വ്യത്യാസമുണ്ട്. പുത്രം ഇവ ആചരതി, പുത്രീയതി. ആരാണ് ഉപാധ്യായ? പുത്രം ഇവ ആചരതി ശിഷ്യം. ശിഷ്യനെ പുത്രനെ പോലെ, പുത്രം ഇവ എന്ന് പറഞ്ഞു, പുത്രനെ പോലെ ശിഷ്യം ശിഷ്യനോട് ആചരിക്കുന്നു, പ്രവർത്തിക്കുന്നു. ശിഷ്യൻ പുത്രനല്ല, പുത്രനല്ലെങ്കിലും അതുപോലെ പ്രവർത്തിക്കുന്നു. തിരിച്ചും പറയാം. എങ്ങനെ? ശിഷ്യമിവ ആചരതി പുത്രൻ, അങ്ങനെയും പറയാം. അപ്പൊ ശിഷ്യതി എന്നാവും? ആ, ശിഷ്യതി എന്ന് വരും. അതെങ്ങനെ വേണോ പറയാം. കെച്ച് വന്നു കഴിഞ്ഞാൽ, പുത്രശബ്ദത്തിൽ നിന്ന് കെച്ച് കഴിഞ്ഞാൽ പുത്രയിലെ അകാരത്തിന് എന്ത് വരും? കെച്ച് ചെയ്യത്തും വരും. പുത്രീയതി. അപ്പോൾ പുത്രനെ പോ, പുത്രനോട് എന്ന പോലെ പെരുമാറുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ആരോടാ പെരുമാറുന്നത്? ഛാത്രം ശിഷ്യനോട്. അങ്ങനെ പുത്രമിവ ആചരതി, പുത്രിയതി ഛാത്രം എന്നുള്ളത്. രാജാനം ഇവ ആചരത്തി, രാജീയതി. നേരത്തെ വന്നപോലെ തന്നെ വരും. സമിതം ഇവ ആചരതി, സമിതിയതി എന്ന് വരും. സമിധ്യതി. അങ്ങനെ എവിടെയാണ് അതുപോലെ പ്രവർത്തിക്കുന്നു എന്നൊക്കെ ഉള്ള അർത്ഥത്തിൽ എന്താണ്? സമീ, അത് ഇയാതാം ഇയുഹു. ഏത് ധാതുവാണ്? ഗണഗതവും. അടുത്തെന്ത് വരുന്നു? വിഷ്ണുയതി ദ്വിജം. വിഷ്ണു ഇവ ആചരത്തി, ആരോട്? ദ്വിജനോട്. ദ്വിജനെ വിഷ്ണുവിനെ പോലെ പൂജിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്നു. അവിടെ എന്ത് വരുന്നു? ഉപമാനവാചക ശബ്ദം ഇവിടെ ഏതായി? വിഷ്ണു. കർമ്മമാണ്, ആചരണത്തിന്റെ കർമ്മമാണ്. അതിന് കെച്ച് വന്നു. വിഷ്ണു കെച്ച്, വിഷ്ണു യാ വന്നിരുന്നപ്പോ ഏത് വന്നു? അഗ്രസർവദാദിയോർ ദീർഘ വിഷ്ണു എന്താ പറയുന്നത്? അകൾ സർവദാദിയോ ദീർഘ, എന്റെ വൃത്തി എന്താണ്? വൃത്തി നാത്തുകൃത് സർവദാദിയോ. ഇവിടെ വരൂ, ഇവിടെ വരുമോ ഇല്ലയോ? എന്തുകൊണ്ട് ആർദ്ധാതുവാണ്? നതുകൃത് സർവധാതുവ എന്നാണ്. കൃത്തിന് സർവധാതുവത്തിനും വരത്തില്ല, ഇത് ആർദ്ധാതുവാണ്. എന്ത് വരാം? വിഷ്ണു യതി. നതുകൃത് സർവധാതുവ, കൃത്തിനും സർവധാതുവത്തിനും വരത്തില്ല, ഇതെന്താണ്? ആർദ്ധാതു. അതുകൊണ്ട് വിഷ്ണു യതി ദ്വിജം. ശിവം ഇവ ആചരതി ശിവീയതി, അങ്ങനെയൊക്കെ വരാം. പ്രയോഗം അനുസരിച്ച് ഒരു വെറുതെ അങ്ങനെ രൂപം ഉണ്ടാക്കാൻ പാടില്ല. എവിടെയെങ്കിലും പ്രയോഗം ഉണ്ടെങ്കിൽ മനസ്സിലാകും. വിഷ്ണു ഏതി ദ്വിജം. സർവദാദിയോ ദീർഘാന്തങ്ങളുടെ അപവാദമായിട്ടാണോ ഈ കെച്ചി എന്നുള്ള സൂത്രം? കെച്ചിച്ചാവോ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ, അത് അജന്ത അംഗത്തിന് വിധിച്ചിരിക്കുന്നു. കെച്ചിച്ചേതന വിധിച്ചിരിക്കുന്നു അവർണത്തിന്, ബാക്കിയുണ്ടല്ലോ അച്ഛത്. അപ്പോ വിഷ്ണു യതി രൂപങ്ങൾ എങ്ങനെ വരും? പുത്രീയതി എന്ന് രൂപം കണ്ടുകഴിഞ്ഞാൽ പുത്രം ആത്മന ഇച്ഛതി എന്ന് വിഗ്രഹിക്കുമോ, പുത്രം ഇവ ആചരതി ശിഷ്യം എന്ന് വിഗ്രഹിക്കും. എങ്ങനെ വിഗ്രഹിക്കും? അത് സന്ദർഭം അനുസരിച്ച് പറ്റും. രൂപം കണ്ടിട്ട് അർത്ഥം തിരിച്ചറിയാൻ പറ്റില്ല. പ്രയോഗിക്കുന്ന വാക്യം നോക്കിയിട്ട് അർത്ഥത്തിന് വലിയ വ്യത്യാസമുണ്ട്. അർത്ഥം മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ള, രൂപം കൊണ്ട് അർത്ഥം മനസ്സിലാക്കാൻ വേറെ വഴിയൊന്നുമില്ല. അടുത്ത അവിടെ ഒരു വാർത്തയും വരുന്നു, സർവപ്രാതിപദികേഭ്യ ക്യുബ്വാ വക്തവ്യഹ. ഈ രണ്ട് വാർത്തയങ്ങളും ഗണസൂത്രമാണ്. ഏത് പ്രാതിപദിക ധാത്വത്തെ ബഹളം ഇഷ്ടവച്ച അടുത്ത് വരുന്നുണ്ട്. ഇത് രണ്ടും അടുത്തടുത്താണ് വരുന്നത്, രണ്ടും തമ്മിൽ ബന്ധമുണ്ട്. ഇവിടെ പറയുന്ന സർവപ്രാതിപതിയെ കിപ്പ് വക്തവ്യം, കിപ്പ് പല രീതിയിലും വരും. ഇതിനെ ആചാര കിപ്പ് എന്ന് പറയുന്നു. ആചാരാർത്ഥത്തിൽ വരുന്ന കിപ്പായതുകൊണ്ട് ഇതിനെ ആചാര കിപ്പ് എന്ന് പറയും. ഇത് വരുന്ന ഇവിടെ പ്രാതിപദികളിൽ നിന്നാണ്, അല്ല സുബന്ധത്തിൽ നിന്നല്ല. അത് ഇതിന്റെ വിശേഷതയാണ്. അതാണ് ആദ്യം പറഞ്ഞത്, ഒരു സുബന്ധത്തെയും ധാതുവാക്കാം, പ്രാതിപദികത്തെയും ധാതുവാക്കാം. പിന്നെ ഇതിന്റെ പ്രത്യേകത, മുമ്പ് കമ്മിച്ചു വന്നു കെച്ചു വന്നു എല്ലാം കർമ്മ വാചക ശബ്ദത്തിൽ നിന്നാണ്. ഇത് കർമ്മവാചക ശബ്ദത്തിൽ നിന്നല്ല വരുന്നത്, കർത്തൃവാചക ശബ്ദത്തിൽ നിന്നാണ്. എന്നുവെച്ചാൽ പ്രഥമാന്തത്തിൽ നിന്നാണ് വരുന്നത്. കൃഷ്ണ ഇവ ആചരതി പൗണ്ട്രക വാസുദേവ എന്ന് കേട്ടിട്ടുണ്ട്. കൃഷ്ണ ഇവ ആചരതി, കൃഷ്ണ പോലെ പ്രവർത്തിക്കുന്നു. ആര്? പൗണ്ട്രക വാസുദേവൻ. വാസുദേവൻ അയാൾ കൃഷ്ണനല്ല, എന്നാലും അങ്ങനെ പ്രവർത്തിച്ച് അതിന്റെ വിവരം അറിയുകയും ചെയ്തു. അങ്ങനെയുള്ള സ്ഥലത്താണ് ഇത് ഉപയോഗിക്കുന്നത്. കൃഷ്ണ ഇവ ആചരതി, കൃഷ്ണ അല്ല പക്ഷെ കൃഷ്ണ പോലെ പ്രവർത്തിക്കുന്നു. അല്ലെങ്കിൽ നടഹ, കൃഷ്ണ ഇവ അഭിനയിക്കുന്നു, അങ്ങനെയുള്ളടത്ത്. അപ്പോൾ ഇവിടെ ആചരതി എന്ന് പറയുന്നു. ആരാ ആചരിക്കുന്നത്? കൃഷ്ണനെ പോലെ വേറൊരാൾ. നടഹ, നടഹ ആചരിച്ച് കൃഷ്ണ ഇവ. ഇവിടെ കർമ്മത്തിൽ നിന്നല്ല വരുന്നത്, അപ്പോ ആ കർത്താവിനെ കുറിക്കാനാണ് വരുന്നത്. കർത്താവായിരുന്നു നടൻ, നടനെ ബോധിപ്പിക്കാനാണ് ഇത് വരുന്നത്. കൃഷ്ണ ഇവ ആചരത്തി നടഹ എന്ന് വരുന്ന ഏതിൽ നിന്നായിരിക്കും? പ്രാതിപദ്യത്തിൽ. പക്ഷെ വിഗ്രഹിക്കുമ്പോൾ എന്തോരം കൃഷ്ണ ഇവ എന്ന് പറയും, കൃഷ്ണ പോലെ. അത് പ്രഥമാന്തമാണ് വിഗ്രഹത്തിൽ വരുന്ന കൃഷ്ണ. മലയാളത്തിൽ മാത്രമേ പ്രശ്നമാണ്. മലയാളത്തിൽ വിഗ്രഹം പറയുമ്പോൾ ദ്വിതീയായി പോകും. മലയാളത്തിൽ കർത്തൃവാചകാണെങ്കിലും കർമ്മവാചകാണെങ്കിലും മലയാളത്തിൽ ഉപമ വരുമ്പോൾ ദ്വിതീയാവും. മലയാളത്തിൽ കൃഷ്ണൻ പോലെ എന്നാണ് പറയേണ്ടത്, പക്ഷെ കൃഷ്ണനെ പോലെ തന്നെ പറയും. കൃഷ്ണൻ പോലെ എന്ന് പറയുന്നത്, പക്ഷെ കൃഷ്ണ പോലെ ആചരിക്കുന്നു. അപ്പോ ഇവിടെ എന്ത് വരുന്നു? പ്രാതിപദികത്തിൽ നിന്നാണ് വരുന്നു. അപ്പോ അലവ് ഇതിലും എങ്ങനെ വരും? കൃഷ്ണ സു വരത്തില്ല, അതുകൊണ്ടാണ് തെറ്റിക്കാൻ വേണ്ടിയിട്ടാ ചോദിച്ചത്. അങ്ങനെ പറയുമെന്ന് എനിക്കറിയാം. പ്രാതിപദികത്തിൽ നിന്ന് വരുമ്പോ സുവിന്റെ ആവശ്യമുണ്ട്. കൃഷ്ണ കെച്ചൊക്കെ പോയി കിപ്പ് വന്നു. കൃഷ്ണ കിപ്പ്, കിപ്പിൽ പകാരം ഇസഞ്ഞ വരുന്നു. ഈ സൂത്രം പകാരത്തിൽ ഇസഞ്ഞ വരുന്നു. ഇകാരം വകാരം വേരവൃക്തസ്യ പോയി സർവാപഹാരി ലോകം. ഒന്ന് ശേഷിക്കുന്നില്ല, ശേഷിക്കുന്ന ഏതാണ്? കൃഷ്ണ. എന്താ ഗുണമുണ്ടായത്? ധാതുവായി. ല കർമ്മണ ഭാവേ ജകർമ്മേഭ്യ ശേഷാത്കർത്തരി പരസ്യം വർത്തമാന കർത്തരി ശപ്പ് കൃഷ്ണ ആ എന്നിടത്ത് കൃഷ്ണതി, കൃഷ്ണതി എന്ന് പറഞ്ഞു. എങ്ങനെ? കൃഷ്ണീയതി എന്ന് വരുന്നതിന് എന്തുകൊണ്ട്? കെച്ചില്ല. എന്താണ് കൃഷ്ണ ഇവ ആചരതി എന്നാണ് നട്ടഹ. ഈത്തും വരുന്നില്ല എന്തുകൊണ്ട്? കെച്ചില്ല. കൃഷ്ണ അങ്ങനെ തന്നെ പ്രാതിപതിയും അതുപോലെ തന്നെ ഇരിക്കുന്നു. കിപ്പ് വന്നു പോയി, കൃഷ്ണ ധാതുവായി. അപ്പൊ ഏത് പ്രാതിപതിയെയും രാമയവ ആചരതി രാമതി പുത്രൈവാചരതി പുത്രതി ഏത് വേണം വരാം. പക്ഷേ ഇതിനകത്ത് ഒരുപാട് വിധികളൊക്കെ ഉണ്ട്, അതൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല. എന്തും പറഞ്ഞാൽ ശരിയാണോന്നില്ല. വിധി നിഷേധങ്ങളും വികല്പങ്ങളും പക്ഷാന്തരങ്ങളും ഒക്കെ ഈ നാമധാതു പ്രക്രിയയിൽ ഒരുപാടുണ്ട്. അതുകൊണ്ട് എല്ലാം ഇതുകൊണ്ട് തീരുന്നില്ല. കൃഷ്ണതി എങ്ങനെ വരുന്ന രൂപങ്ങൾ? കഴിഞ്ഞോ? എന്താ കൃഷ്ണ? ആ കൃഷ്ണ ഇട്ട് സിച്ച് ഈട്ട് ട് ഇടയിട്ട് ഇസ്റ്റലോ സവണദീർഘം അകൃഷ്ണി അകൃഷ്ണ ഈ ഇരിക്കുന്നു അകാരൻ ലോകയും അകൃഷ്ണീ അതെന്താ അകൃഷ്ണീ കൃഷ്ണനാണ് കർഷ്ണനല്ല. പിന്നെന്താ അകൃഷ്ണ ഇട്ട് അത്തോട് ഉപകാരം ലഭിച്ചു അകർഷ്ണി രൂപ വ്യത്യാസം വരുന്നത് ആശീർലിംഗിലാണ്. കൃഷ്ണയായിരിക്കുമ്പോഴത്തേക്ക് അകൃസർഗ ദീർഘം വന്നു കഴിഞ്ഞാൽ കൃഷ്ണ അതൊരു പക്ഷമാണ്. അല്ല അതോ ലോകം പറയണമെങ്കിൽ കൃഷ്ണ്യ രണ്ടും വരാം. അദന്തത്തിലെല്ലാം യാ പരത്തി വന്നു കഴിഞ്ഞാൽ ഏത് വരാം? അകൃസർദാദിയോ ദീർഘം അല്ലെങ്കിൽ എന്ത് വരാം? അത് രണ്ട് രൂപവും വരാം. രണ്ട് പക്ഷമാണത്, വികല്പമല്ല, രണ്ട് പക്ഷം. വൈയാകരണന്മാരുടെ അഭിപ്രായ വ്യത്യാസം. സോ ഇവ ആചരതി സ്വതി, ഇതും പ്രാതിപതികത്തിൽ നിന്നാണ് വരുന്നത്. സ്വന്തക്കാരനെ സ്വന്തം എന്നതുപോലെ പെരുമാറുന്നു. സ്വം തന്റേത്, സ്വഹ സ്വശബ്ദത്തിന് ഏതൊക്കെ അർത്ഥമുണ്ട്? ആത്മാ ആത്മീയം എന്നാ അർത്ഥമുണ്ട്. അതുപോലെ പെരുമാറുന്നു, സ്വന്തം എന്ന പോലെ പെരുമാറുന്നു, ബന്ധുവിനെ പോലെ പെരുമാറുന്നു, തന്നെ പോലെ പെരുമാറുന്നു, തന്റെ സമ്പത്ത് പോലെ. ഇങ്ങനെയൊക്കെ അത് സന്ദർഭം അനുസരിച്ച് മനസ്സിലാക്കണം. സ്വ അതിൽ നിന്ന് കിപ്പ് വന്നു, സർവാപാര ലോകം വന്നു, ധാതുസഞ്ജ്ഞ വരുന്നു, സനാദ്യന്താധാതവ കിപ്പ് സ്വ ഇവ. മലയാളത്തിൽ അതിൻ്റെയും നേരത്തെ പറഞ്ഞു, മലയാളത്തിൽ അങ്ങനെയൊക്കെ പറയാൻ പറ്റൂ. മലയാളത്തിൽ അങ്ങനെയൊക്കെ പറയാൻ കഴിയത്തുള്ളൂ. മലയാളത്തിൽ ആണ് നമ്മൾ പറയുന്നതെങ്കിൽ, സംസ്കൃതി പറയണമെങ്കിൽ എങ്ങനെ പറയണം? സ്വ ഇവ എന്ന് പറഞ്ഞാൽ. പക്ഷെ സ്വ എന്ന് പറയുന്നത് പ്രഥമാന്തമാണ്, കാരണം വാക്യത്തിൽ പ്രയോഗിക്കുമ്പോൾ കേവലമായ പ്രാതിപദ്യം പ്രയോഗിക്കാൻ പാടില്ല, അതുകൊണ്ട് സുബന്ധം പ്രയോഗിക്കുന്നു. പക്ഷെ പ്രക്രിയ ചെയ്യുമ്പോൾ കേവലമായ പ്രാതിപദ്യത്തിൽ നിന്നാണ്. എന്തുകൊണ്ട്? സർവപ്രാതിപദ്യേഭ്യ വക്തവ്യ എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ വാക്യം പ്രയോഗിക്കുമ്പം കേവല പ്രാതിപദ്യം പ്രയോഗിച്ചുകൂടെ. എന്തുകൊണ്ടാണ് നിയമം? അബദ്ധം ന പ്രയുഞ്ചീത, അബദ്ധം പ്രയോഗിക്കാൻ പാടില്ല. മലയാളത്തിൽ അർത്ഥം പറയുമ്പോഴത്തേക്ക് അത് ധർമ്മമായിട്ട് പറയും. അങ്ങനെ സാറിന് പറയുന്നു. ഇവിടെ വികല്പമായിട്ട് കിപ്പിനെ പറയണത് വാ, വികല്പമായിട്ട് വാക്യം പ്രയോഗിക്കാൻ. സോ ഇവ ആചരി എന്ന് പറയുന്ന വാക്യം പ്രയോഗിക്കണമെങ്കിൽ സമാസം പോലെ, രാജ്ഞഃ പുരുഷഃ എന്ന് പറയുന്ന വാക്യം പ്രയോഗിക്കണമെങ്കിൽ എന്ത് വേണം? മഹാവിഭാഷ അധികാരത്തിൽ വരണം. ഇവിടെ അതല്ലാത്ത കാരണം വാ ചേർത്തു. ഇവിടെ ആ അധികാരത്തിൽ അല്ലാത്ത കാരണം വാ പറഞ്ഞു. വാ വരുന്നു. അപ്പൊ എന്ത് വരുന്നു? സ്വ ഇവ ആചരതി. സ്വ വന്നു, കിപ്പ് വന്നു, സർവാപാര ലോകം വന്നു, ധാതുവാണ്. സ്വ ശപ്പ് തിപ്പ് പദവുണ് സ്വതി സ്വത സന്ധി ലിട്ടിലും സ്വാമി അത് തന്നെ. അടുത്തെന്ത് വരുന്നു? ലെട്ടിൽ വരുമ്പം ഇവിടെ അതിനും പക്ഷാന്തരമുണ്ട്. എന്താണോ ഏകാച്ചിൽ നിന്നും വേണ്ടി വന്നാൽ എന്ത് വരും എന്ന് പറഞ്ഞാൽ സ്വാം ചകാര സ്വാം ബഭൂവ ലഘുശബ്ദേന്ദു ശേഖരകാരൻ നാഗോ നാഗേശ ഭട്ടിന്റെ അഭിപ്രായം അല്ല. അതങ്ങനെ അല്ലെങ്കിൽ എന്തുവരും? സ്വ നല്. അതിൽ തന്നെ പല പക്ഷങ്ങളുണ്ട്. സ്വ എന്നുള്ള രൂപം വരുന്നുണ്ട്, അതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അല്ലോവോ എണ വേൺഗുണവൃത്തി ദീർഘ്യപ്രതിഷേധേന വാർത്തയും പ്രവർത്തിച്ച സ്വാം രൂപം വരും. അത് വേണ്ട, ഇവിടെ കൊടുത്തിരിക്കുന്ന രൂപം നമ്മൾ നോക്കിയാൽ മതി. അതാണ് ഈ നാമധാതുവിൽ പല ഗുലുമാലകളും ഉണ്ട്. സ്വദിത്വം വന്നു കഴിഞ്ഞാൽ എന്തുവരും? കലാശേഷം വന്നിട്ട് സ്വ നല്ലെന്നിരിക്കുമ്പോ എന്തുവരുന്നു? അച്ചോഞ്ഞെടുത്തി വൃത്തി വന്നിട്ട് ആ വന്നിട്ട് ആദാവും നല്ല വൃത്തി രേഖ വന്നിട്ട് സസ്വവും. ഇതാണ് ഇവിടെ ലോകസിദ്ധാന്തോദികാരൻ അംഗീകരിച്ചിട്ടുള്ള രൂപം. അതിൽ വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട്, ബൈമി വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട്, സിദ്ധാന്തമോദിയിലൊക്കെ വേറെ രൂപം കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് മതി, പക്ഷാന്തരങ്ങളിലേക്കൊന്നും പോകണം. സസ്വ സസ്വ അത് സന്ദരിക്കുമെന്ന് വരും. സസ്വതുഹു രണ്ട് രൂപം എന്ന് പറയുമ്പോൾ അത് വികല്പമല്ല, അന്ന് ധരിക്കരുത്. വികല്പമാണെങ്കിൽ പാണിനി സൂത്രത്തിൽ പറയണം, അല്ലെങ്കിൽ വാർത്തകാരൻ പറഞ്ഞാലേ വികല്പമാണ്. ഇതങ്ങനെ അല്ല, പിന്നെന്താണ്? പക്ഷാന്തരങ്ങൾ എന്താ കൊഴപ്പം? തടസ്സം നിൽക്കുന്നവരാ. രണ്ട് തരത്തിലുള്ള വൈയാകരണന്മാർ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചിട്ട് ഇവിടെ എന്തുകൊണ്ട് ഏകാശനം ഒന്നുകൂടെ വരാം, സ്വാംചക്കാര അങ്ങനെ വരാം, വേറൊരു കൂട്ടർ ചിന്തിച്ചിട്ട് പറയുന്നു സസ്വ അങ്ങനെ പറഞ്ഞു, വേറെ കൂട്ടർ പറയും സസ്വ. ഇതൊക്കെ പക്ഷാന്തരങ്ങളെന്ന് പറയും, വികല്പം എന്നുവെച്ചാൽ പണിനി പറഞ്ഞിരിക്കുകയാണ് ലോപശാഖ ലിസ്യ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും പ്രാമാണികമാണ്. ഇങ്ങനെയൊക്കെ വരുന്നിടത്ത് ഒരു കൂട്ടർ ഒന്നിനെ അംഗീകരിക്കും, മറ്റൊന്നിനെ മറ്റൊരു കൂട്ടർ അംഗീകരിക്കില്ല, ആ രൂപ ശരിയല്ല എന്ന് പറയും. അതാണ് പക്ഷാന്തരവും വികല്പവും തമ്മിലുള്ള വ്യത്യാസം. ഏകാച്ചിന് ആ മരുന്ന് അവിടെ വാർത്ത ഉണ്ടല്ലോ, മറ്റങ്ങനെയല്ല, ഭാഷയെ പ്രയോഗം വെച്ചുകൊണ്ട് വ്യാഖ്യാനിക്കുന്നു. വരാൻ പാടില്ല, വരാമെന്ന് വ്യാഖ്യാനിക്കുന്നു. സിദ്ധാന്തമതി നോക്കിയാൽ മതി, വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞല്ലോ പറഞ്ഞില്ലേ, ലട്ട് കഴിഞ്ഞു. സസ്വവും സസ്വതുഹു അതുപോലെ അവിടെ വരുന്നു എണ്ണി അല്ലോവോ എണ്ണ ഗുണവൃത്തി ദീർഘയ്ക്ക് കുറവ് പ്രേക്ഷകനാന്നുള്ള സൂത്രപ്രകാരം സസ്വന്ന് വരും. അതും അതിൽ വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് അംഗീകരിച്ചിട്ടുള്ളത്. സസ്വതി ലെട്ട് ലൊട്ടിലെങ്ങനെ വരുന്നു? അതാ പറഞ്ഞത് സ്വയാത് എന്നുള്ളത് സ്വയാത് അകാരം ലോപിക്കില്ലേ, അകാരം ലോപിച്ചു കഴിഞ്ഞാൽ ഇതം ഇവ ആചരത്തി. ഇതം എന്ന് പറയുന്നു ഇവിടെ പ്രാതിപതികമാണ്, ഇതം പ്രാതിപതികമാണല്ലോ. അതിന്റെ പ്രഥമാന്തത്തെ കാണിക്കാനാണ് ഇവിടെ എന്ത് പറഞ്ഞത്? ഇതം എന്ന് പറഞ്ഞത് ഇതമിന്റെ പ്രഥമാന്തം. ഇതം ഇതിനെപ്പോലെ പ്രവർത്തിക്കുന്നു. ഏതിനെ പോലെ? ഏതിനെങ്കിലും പോലെ. ഇതം എന്ന് പറഞ്ഞാൽ ഏതുമാകാം. ഇതം ഇവ ആചരത്തി. ഇതം കിപ്പ് വന്ന് സർവാപാര ലോകം ധാതുവായി ഇതം ആ തി ഈദമാതി എന്നിരിക്കും വരുന്നു. അനുനാസ്യസ്യ കിഞ്ചലോഹോ കിങ് തി അനുനാസികാന്തസ്യ ഉപധായ ദീർഘസ്യ കൗ ജലാതോ ച കിങ് തി അനുനാസികാന്തസ്യ ഉപധയ്ക്ക് ദീർഘം വരുന്നു. അനുനാസികാന്തമായി ഇതം അതിന്റെ അന്ത്യത്തിന്റെ ഉപധയ്ക്ക് ദീർഘം വരുന്നു. എപ്പോ കൗ കിപ്പിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ജലാദോ ഞിത്തിച്ച ജലാദിയായ കിത്തോ ഞിത്തോ പരമിരിക്കും, അത് കൃതന്തത്തി വരും. നിഷ്ഠയിലും മറ്റ് ശാന്ത തുടങ്ങിയ ഉദാഹരണങ്ങൾ, ശാന്ത അങ്ങനെ വരും, സമുദ്ധാതു നിന്ന് ശാന്ത വരുന്ന അങ്ങനെ. അപ്പൊ അനുനാസിക അന്തസ്യ ഉപധ ഇവിടെ ഇതമിലെ അക്കാലം, അതിന് ദീർഘം വരുന്നു, കിപ്പ് വരവിരിക്കും, ഇവിടെ കിപ്പാണ്. അപ്പൊ ഇതമതി എന്നുള്ള എന്തായി മാറും? ഇതാമതി ആടജാതീന ആടശ വൃത്തി വന്നിട്ട് എന്തോരുന്നു? രാജ ഇവ ആചരതി രാജാനതി, രാജാവി രാജാ ഇവ ആചരതി ആര്? മന്ത്രി. മന്ത്രി രാജാവിനെ പോലെ പെരുമാറുന്നു, ആചാരക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന രാജാ ഇവ, രാജാ എന്ന് പറയുന്ന പ്രഥമാന്തം, രാജാ ഇവ ആചരതി, രാജൻ ശബ്ദമാണ് പ്രാതിപദികം, അതിൽ നിന്ന് എന്തുവരും? കിപ്പ് വരും. രാജ ഇവ ആചരതി, രാജാനും ഇവ ആചരതി എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാലോ, അത് രാജാവിനെ പോലെ പ്രജകൾ കാണുന്നു ഒരാളെ. ആ രാജാനും ഇവ ആചരതി പ്രജ ആരെ? ജനഹ മന്ത്രണം, മന്ത്രിയെ. അപ്പൊ അവിടെ രൂപം എങ്ങനെ വരും? രാജീയതി, ആ വ്യത്യാസം രാജീയതി എന്ന് വരും, അകാരം ലോപിക്കും. ഏ സൂത്രം വരുന്നവിടെ അങ്ങനെ വരുമോ? മുമ്പ് വരുന്ന ഏത്? അതിനു മുമ്പ് ഏത് വരുന്നു? കഴിഞ്ഞ ദിവസം പഠിച്ച സൂത്രം പദസഞ്ജ ഒന്ന് നഗാരം ലോപിച്ച് ഗജിച്ചയിത്വം ഒന്ന് രാജീയതി എന്ന് വന്ന അവിടെ വെച്ചിരിക്കുന്ന രാജാനം ഇവ ആചരതി മന്ത്രണം, വലിയ അർത്ഥവ്യത്യാസം വരും. ഇതങ്ങനെയല്ല, അവിടെ രാജാവിനെ പോലെ മന്ത്രിയെ കണക്കാക്കുന്നു, പിന്നെ വേറൊരാള് മൂന്നാമതൊരാളാണ്. ഇവിടെ അതല്ല, രാജ യുവ ആചരതി മന്ത്രി, മൂന്നാമതൊരാളല്ല, മറ്റൊരാൾ അങ്ങനെ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് പ്രഥമാന്തത്തിൽ നിന്ന് വരുന്നു. അതുകൊണ്ട് രാജൻ കിപ്പ് സർവാപകാരലോഭം, രാജൻ അന്നാസി കിജ്ജലോഹോ കിങ്തി രാജാൻ. ഇവിടെ നഗാരം ലോപിക്കുന്നില്ല, എന്തുകൊണ്ട്? എന്തുകൊണ്ട് പ്രസംഗില്ല? അതുകൊണ്ടാണോ രാജ്യൻ ഇവിടെ സുബന്ധമല്ല, പ്രാതിപതികമാണ്. കേവല പ്രാതിപതികത്തിന് പ്രസംഗമുണ്ട. അതുകൊണ്ട് ആസൂത്രണത്തിന്റെ ആവശ്യം ഇവിടെ ഇല്ല. ഏതിന്റെ? പ്രാപ്തമേ അല്ല. അപ്പൊ രാജാനദി രാജാനാം ചകാര, രാജാനിഷ്ഠം രാജാനീത് രാജാനിഷ്ഠം പഥീനതി. പന്ഥ പ്രാതിപതികം ഏതാണ്? ഏത് ഏത് സൂത്രം വന്നു? പെട്ടെന്ന് അങ്ങനെ വരുമോ? പഥി മധി ഋക്ഷ മാത്ത്, അടുത്ത് ധോന്തഹ, അടുത്ത് ഒന്നുകൂടെ ഇതോ അത് സർവനാമസ്ഥാന. പതിമൂന്ന് പ്രകാരം ആകാരം വരും. ധോന്ത എവിടെ വരും? ഇതോ സർവനാമസ്ഥാന അതെവിടെ വരും? നഗരത്തിന് ഈ ക്യാ വരും? പന്ഥ സുപന്ഥ പഥിന്നാണ്. ദകാരത്തിന് എന്താ വന്നപ്പം? പന്ഥിൻ. നഗാരത്തിന് ആകാരം വന്നപ്പം പന്ഥ. ഇതോ സർവനാമസ്ഥാനം വരുമ്പോ ഇകാരത്തിന് അകാരം വന്നു, ദീർഘം വന്നു. പന്ഥാ സുപന്ഥാ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഓർത്തിരിക്കേണ്ട ഒന്നാണിത്. കാരണം ഇത് ആവർത്തിച്ചാവർത്തിച്ച് വരും. പന്ഥ ഇവ ആചരതി എന്ന് പറഞ്ഞാൽ കിപ്പ് വരുന്ന ഏതിന്നായിരിക്കും? പഥിൻ കിപ്പ് വന്ന് പഥിൻ എന്നിരിക്കും. എന്ന് വരുന്നു അന്നാശേഷിഞ്ചലോഹോ കിങ്തി പഥിൻ എന്ന് പറയുന്നത് എന്താവും? പഥീൻ എന്താണ്? എന്റെ ഇങ്ങനെ അങ്ങോട്ട് നടന്നു പോയി, അങ്ങോട്ട് ഒരു വഴി, കിഴക്കോട്ട് ഒരു വഴി, പടിഞ്ഞാറോട്ട് ഒരു വഴി, രണ്ട് വഴിയുണ്ട്. അപ്പോൾ ഒരു വഴി നോക്കിയിട്ട് പറയുന്നു എന്താണോ? പന്ഥായുവ ആചരതി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇതാണ് വഴി എന്നതുപോലെ ഇരിക്കുന്നു, ഇത് കണ്ടിട്ട് വഴി പോലെ ഇരിക്കുന്നു എന്ന് പറയാറില്ലേ. അത് കണ്ടിട്ട് ഇതാണ് ശരിയായ വഴിയെന്ന് തോന്നുന്നു. അങ്ങനെ പന്ഥായുവ ആചരതി, ഇത് കണ്ടിട്ട് ശരി വഴിയാണെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള സന്ദർഭങ്ങളാണ് ഉപയോഗിക്കുന്നത്. ആ പഥീ ദീർഘമുണ്ട്. ആ പഥീനീ പഥിയല്ല, പഥീ ക്രമധാതു പഠിച്ചിട്ടുണ്ടോ? ക്രമപാദ വിക്ഷേപേ ക്രാമ്യതി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? സൂത്രം ദീർഘം പറഞ്ഞ എങ്ങനെ? ക്രമപരസ്യേഷ ശത്തുകളുടെ ദീർഘം വരും. ക്രാമതി എന്ന് പറയുന്നു.